സ്വർഗമുണ്ടെന്നുള്ളത് അതീന്ദ്രിയ വിഷയമാണ്. അപ്പൊ ഒരാൾക്ക് സ്വർഗം എന്ന് പറയുന്നത് കുറിച്ചുള്ള പ്രമ ഉണ്ടാകണമെങ്കിൽ അയാൾക്ക് എന്ത് വേണം? അപ്പൊ അയാൾ വിശ്വസിക്കുന്നു വേദ സത്യമാണ്, വേദം ഉപദേശിച്ച് തന്നയാള് സത്യമാണ്, പറഞ്ഞ എല്ലാ സത്യമാണ്, സ്വർഗവും സത്യമാണ്. അപ്പൊ അയാൾ കരുതുന്നു എന്താണ്? തനിക്കുണ്ടായ ജ്ഞാനം ഇത് യഥാർത്ഥമാണ്. അതീന്ദ്രിയമായ വിഷയങ്ങളിൽ അതുകൊണ്ടാണ് ശാസ്ത്രത്തിൽ ശ്രദ്ധ വേണമെന്ന് പറയുന്നത്. വിശ്വാസം ഒരു പ്രധാന ഘടകമാണ്. അല്ല, നമുക്ക് പ്രത്യക്ഷമായി കാണുന്ന കാര്യത്തിലാണെങ്കിൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. ഇത് മൊബൈലാണ്, ഇത് അപരോക്ഷ ജ്ഞാനമാണ്, പ്രത്യക്ഷ ജ്ഞാനം. അവിടെ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? മൊബൈലാണെന്ന് പിന്നെ വിശ്വസിക്കണം. അപ്പൊ അപരോക്ഷമായിരിക്കുന്ന കാര്യം സ്വർഗം പോലെയുള്ള കാര്യങ്ങളിലാണ് ശാസ്ത്രം ശ്രദ്ധ വിശ്വാസത്തെ കൂടെ ആവശ്യപ്പെടും. എന്നാലേ അത് പ്രമേയാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുടെ ചെന്ന് സ്വർഗമുണ്ട് അങ്ങോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് പറയും? അയാൾക്ക് ജ്ഞാനം ഉണ്ടാകും, നിങ്ങൾ പറഞ്ഞ മനസ്സിലാകും, പക്ഷെ അയാൾ എന്ത് പറയും? അതൊക്കെ ഒരു പൊട്ടത്തരമാണ്, അത് നിങ്ങളുടെ ഭ്രാന്തിയാണെന്ന് പറയും. പറയുന്നവന് ഭ്രാന്തിയാണ്, നിങ്ങൾ പറഞ്ഞെനിക്ക് മനസ്സിലായി, പക്ഷെ അത് നിങ്ങളുടെ ഭ്രാന്തിയാണ്, അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് പറയും. അതീന്ദ്രിയമായ വിഷയങ്ങളിൽ പ്രമാത്മകമായ ജ്ഞാനം ഒരാൾക്കുണ്ടാവണമെങ്കിൽ അതിന്റെ വിശ്വാസവും കാരണമാണ്. അവിടെ വിശ്വാസത്തെ ആശ്രയിച്ചിട്ടാണ് പറയുന്ന ശരിയായ അറിവാണ്. എന്നാ പിന്നെ സ്വർഗത്തിലേക്ക് പോകാൻ യാഗം ചെയ്യാം തീരുമാനിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതീന്ദ്രിയ വിഷയങ്ങളിൽ പരോക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു, പിന്നെ ഉണ്ടായതിനു ശേഷം എന്ത് ചെയ്യുന്നു? ആ വിഷയത്തെ അപരോക്ഷമാക്കാൻ വേണ്ടിയിട്ട് എന്തെന്ന് വെച്ചാൽ അത് ചെയ്യും. സ്വർഗത്തിൽ പോകാനാണെങ്കിൽ യാഗം ചെയ്യും, മരിച്ചു കഴിഞ്ഞ് പോയി സ്വർഗത്തിൽ പോകും. വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ എല്ലാം പോകുന്ന അങ്ങനെയാണ്. മരിച്ചതിന് ശേഷം അത് അപരോക്ഷമാകും. അതുപോലെ തന്നെ ബ്രഹ്മത്തെ കുറിച്ച് കേൾക്കുന്നു, പക്ഷെ അത് എന്താണ്? അപരോക്ഷം ഞാനുണ്ടോ കേൾക്കും, മനസ്സിലാകുന്നു. അയാളെന്ത് ചെയ്യുന്നു? സമാധിയിലെത്തിച്ചേരുന്നു. എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിചാരത്തിലൂടെ ഉപാസനയിലൂടെ എങ്ങനെ സമാധി എത്തിച്ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു. ഇതാണ് സമാധി പ്രക്രിയ പറയുന്നത്. അവിടെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഞാൻ സമാധി ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോ അതിനെ കുറിച്ചാണ് പറയുന്നത്. അഹം എന്ന് പറയുന്നത് സാമാന്യമായും, ബ്രഹ്മം എന്ന് പറയുന്നത് വിശേഷമായും നൽകുന്നു. തുടർന്ന് പറയുന്നത് ഇതൊരു ഭാഗം. ഇനി മറ്റൊരു ഭാഗം ഉണ്ടെന്താണ്? സമ്യജ്ഞാന പ്രക്രിയ. സമാധി പ്രക്രിയ എന്ന് പറയുന്നത് യോഗവാസിഷ്ഠത്തിനെ തുടർന്ന് വരുന്നതാണ്. പ്രധാനമായിട്ട് യോഗവാസിഷ്ഠത്തെ പിന്തുടരുന്നവരാണ് സമാധി പ്രക്രിയ സ്വീകരിച്ചത്. സമ്യജ്ഞാന പ്രക്രിയ എന്ന് പറയുന്നത് ഭാഷ്യത്തെ പിന്തുടരുന്നവരാണ്. അതിനെക്കുറിച്ച് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനി പറയേണ്ട ആവശ്യം ഉണ്ടോ? ഉണ്ടോ? അങ്ങനെ അത്ര പറഞ്ഞിട്ടുണ്ട്. വേറെ എന്ത് പറഞ്ഞു? സമ്യജ്ഞാനം എന്ന് പറയുന്നത് അത് നിശ്ചയാത്മകമായ ബോധം, നിശ്ചയമാണ്, അതാണ് പ്രധാനപ്പെട്ടത്. ഏതൊരു കാര്യത്തെ കുറിച്ചും നമുക്ക് സമ്യജ്ഞാനം ഉണ്ടാവും. ഏതൊരു വസ്തുവിനെ കുറിച്ചും നമുക്ക് അപരോക്ഷ ജ്ഞാനം ഉണ്ടാകും എന്ന് പറയും പോലെ തന്നെയാണ്. ഏതൊരു വസ്തുവിനെ കുറിച്ച് സമ്യജ്ഞാനം ഉണ്ടാവും, പക്ഷെ അത് ഏത് രൂപത്തിലായിരിക്കും? നിശ്ചയ രൂപത്തിന്. പിന്നെ എന്താണ് അതിന്റെ പ്രത്യേകത? നിശ്ചയ രൂപത്തിലാണ് ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് പറഞ്ഞാണല്ലോ. വേറെ എന്താണ് അതിന്റെ പ്രത്യേകത? നിശ്ചയ രൂപത്തിലുള്ള ജ്ഞാനം കൊണ്ട് അജ്ഞാന സംശയ വിവരങ്ങളില്ലാതെ ഏതൊരു വിഷയത്തെയാണോ നിശ്ചയാത്മകമായി അറിയുന്നത്, നിശ്ചയാത്മകമായി അറിയുക എന്ന് പറഞ്ഞാൽ അവിടെ അജ്ഞാനം സംശയം വിവരിയില്ല. അപ്പൊ അത് ജാഗ്രതയിൽ തന്നെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അതിന് സമാധി പോകേണ്ട കാര്യം ഇല്ല. അഹം ബ്രഹ്മാസ്മി എന്ന് ഒരാൾക്ക് ഉണർന്നിരിക്കുമ്പോൾ നിശ്ചയം ഉണ്ടാകാം. പിന്നെ എന്താണ് അതിന്റെ പ്രത്യേകത? അങ്ങനെ സ്വീകരിക്കുമ്പോൾ അറിവിൽ പരോക്ഷം അപരോക്ഷം ഒന്നും ഭേദമില്ല. അറിവെന്ന് പറയുന്നത് ഒരു രൂപമേ ഉള്ളൂ. എന്താണ് അപരോക്ഷം? ഇപ്പൊ സ്വർഗത്തെ കുറിച്ചുള്ള അറിവ് പരോക്ഷമാണോ അപരോക്ഷമാണോ? എന്തെന്നാ പറഞ്ഞിട്ടുണ്ട്? സ്വർഗത്തെ കുറിച്ചുള്ള അറിവ് പരോക്ഷമാണോ അപരോക്ഷമാണോ? എന്തുകൊണ്ട്? അതുകൊണ്ട് അപരോക്ഷമാണ്. അറിയാൻ പറ്റാത്തതുകൊണ്ട് അപരോക്ഷമാകും. ഞാനെന്താ പറഞ്ഞത്? അതെങ്ങനെ അപരോക്ഷമാകും? സ്വർഗത്തെ കുറിച്ച് വിശ്വാസമായിക്കോട്ടെ, അറിവ് പരോക്ഷമാണോ അപരോക്ഷമാണോ? രണ്ടുമാണ്. എല്ലാ അറിവും അപരോക്ഷം എന്ന് പറയുമ്പോൾ സ്വർഗത്തിന്റെ അറിവ് പരോക്ഷമാകും. പിന്നെ എന്ത്, അതെങ്ങനെ അപരോക്ഷമാകും എന്നുള്ളതാണ്. സ്വർഗം എന്ന് പറയുന്നത് പരോക്ഷമാണോ എന്ന് പറയുന്നത്, സ്വർഗം എന്ന് പറയുന്ന വിഷയം പരോക്ഷമാണ്. സ്വർഗം നമ്മൾ കാണുന്നുണ്ടോ? അപ്പൊ അത് പരോക്ഷമാണ്. അക്ഷയ കൊണ്ട് ദർശിക്കാൻ പറ്റാത്ത, അതുകൊണ്ട് അത് പരോക്ഷം. എന്നാൽ അറിവ്, അറിവ് എവിടെ നിൽക്കുന്നു? നമ്മുടെ മനസ്സിലാണ് അറിവ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന അറിവെന്ന് പറയുന്നത് നമുക്കത് മറിഞ്ഞിരിക്കും. അറിവുള്ളിലുണ്ടാകുക, മറിഞ്ഞിരിക്കുക, രണ്ടും കൂടെ നടക്കത്തില്ല. ഒന്നുകിൽ അറിവുണ്ടാകാതിരിക്കാം, പക്ഷെ അറിവുള്ളിലുണ്ടാകിയാൽ അവന് മറിഞ്ഞിരിക്കാൻ പറ്റില്ല. സ്വർഗമായാലും നരകമായാലും എന്തായാലും അറിവ് എങ്ങനെ തന്നെ ഇരിക്കും? അപരോക്ഷമായി തന്നെ ഇരിക്കും. കാരണം അത് അറിവിന്റെ സ്വഭാവമാണ്. വെളിച്ചത്തിന്റെ സ്വഭാവമാണ് എന്ത്? പ്രകാശം. വെളിച്ചം ഇരുട്ടായിട്ടിരിക്കും. ഇരുട്ട് ഇരുട്ടാണ് വെളിച്ചം, വെളിച്ചാണ് വെളിച്ചത്തിന് ഇരുട്ടായിരിക്കാൻ പറ്റാത്ത പോലെ തന്നെ അറിവിന്, അറിവിന്റെ സ്വഭാവമാണ് അപരോക്ഷത. അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഏതറിവായാലും അപരോക്ഷമാണ്. അതുകൊണ്ട് ബ്രഹ്മത്തെ എങ്ങനെ അറിഞ്ഞാലും, പുസ്തകം വായിച്ചറിഞ്ഞാലും, ആരെങ്കിലും പറയുന്ന കേട്ടറിഞ്ഞാലും, സീരിയൽ കണ്ടറിഞ്ഞാലും സിനിമ കണ്ടറിഞ്ഞാലും ഒക്കെ എന്താണ് ജ്ഞാനം ഉപരോക്ഷണം. അപ്പൊ പിന്നെ ബ്രഹ്മത്തെ കുറിച്ച് എങ്ങനെ അറിവുണ്ടാകും? ബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം അപരോക്ഷമാണ്. എങ്ങനെയാണ് അപ്പൊ ജ്ഞാനം ഉണ്ടാകുന്നത്? സമാധി വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാകും? ഉപദേശം കൊണ്ടുണ്ടാവും. ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പം നമുക്ക് അതിനെ കുറിച്ച് അറിവുണ്ടാവും. ഒരാളതിനെ ബോധിപ്പിക്കുമ്പോൾ ബോധമുണ്ടാകും. ശബ്ദത്തിൽ നിന്ന് അപരോക്ഷം ഞാൻ അല്ലാതെ നമുക്ക് അറിയാൻ വഴിയില്ലല്ലോ. വായിച്ചാലും അത് തന്നെ. വായിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു? ശബ്ദത്തിലൂടെയാണ് ഗ്രഹിക്കുന്നത്. ഏത് സങ്കേതങ്ങൾ ഉപയോഗിച്ചാലും ബോധമുണ്ടാവുന്ന എങ്ങനെ? ശബ്ദമെന്ന് പറയുന്ന മാധ്യമത്തിലൂടെ. ചിലപ്പോൾ ശബ്ദത്തെ ഉച്ചരിക്കും, ചിലപ്പോൾ ശബ്ദത്തെ കേൾക്കും, ചിലപ്പോൾ ശബ്ദത്തെ സ്മരിക്കും. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളെയാണ്. ഞാനിപ്പോൾ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ബ്രഹ്മത്തെക്കുറിച്ച് ബോധം അറിഞ്ഞുകൊണ്ട് പറയുന്നു. വേറൊരാൾ എന്നോട് പറയണമെങ്കിൽ അയാൾ ബ്രഹ്മത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് പറയുന്നു. ഈ രണ്ടുമില്ല. ഞാൻ പുസ്തകം വായിക്കണം, അപ്പോഴും എന്ത് വരുന്നു? ശബ്ദത്തെ സ്മരിക്കുന്നു, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യുന്നില്ല, വെറുതെ ഇരുന്ന് ആലോചിക്കുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ശബ്ദത്തെ സ്മരിക്കുന്നു. അപ്പൊ എവിടെ ആയാലും എന്ത് വരും? ശബ്ദം പ്രത്യക്ഷമായിട്ടോ സ്മൃതി രൂപത്തിലോ വേണം. ശബ്ദത്തിൽ എന്തുണ്ടാകുന്നു? ജ്ഞാനം ഉണ്ടാകും. ജ്ഞാനം അപരോക്ഷമായതുകൊണ്ട് എങ്ങനെയുണ്ടായാലും ആ ജ്ഞാനം അപരോക്ഷമായിരിക്കും. പിന്നെ സമാധി ഉണ്ടാകുന്നു. ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജാഗ്രതയിൽ തന്നെ സമാധി എന്ന് പറയുന്നു. സമാധിയിൽ ജ്ഞാനം ഉണ്ടായാലും അവിടെ എന്തിനു ജ്ഞാനം ഉണ്ടാവണം? അജ്ഞാനം നശിക്കാൻ. ജാഗ്രതയിലിരുന്ന് നിശ്ചയാത്മകമായ ജ്ഞാനം ഉണ്ടായാലും എന്ത് ചെയ്യും? അജ്ഞാനം, സംശയം, വിപര്യം, ഇത് മൂന്നും നശിക്കും. ഇപ്പൊ രണ്ടിടത്തും ഫലമൊന്നുമല്ല, അത് നിശ്ചയം വരുന്നു. പിന്നെ സമാധിയിൽ ജ്ഞാനം ഉണ്ടായ എന്താ പ്രത്യേകത പറയുന്നു? സമാധിയിലാണ് ജ്ഞാനം ഉണ്ടാകുന്നതെങ്കിൽ, സമാധിയിൽ ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് പ്രപഞ്ചബോധം ഇല്ല. അതാണ് സമാധി ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. സുഷുപ്തി പോലെ സുഷുപ്തിയിൽ പ്രപഞ്ചബോധമില്ല, സമാധിയിലും പ്രപഞ്ചബോധം. സമാധിയിൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം കൂടുതലായിട്ടുണ്ട്. അതാണ് സമാധിയുടെ പ്രത്യേകത. സുഷുപ്തിയിൽ അതില്ല. രണ്ടിടത്തും പ്രപഞ്ചബോധം ഇല്ല. ജാഗ്രതത്തിലാണ് നിശ്ചയം ഉണ്ടാകണമെങ്കിൽ എന്തു വരുന്നു? പ്രപഞ്ചബോധം ഉണ്ടാകും. മറ്റേത് നിശ്ചയം ഉണ്ടാകുന്നത് പോലെ തന്നെ. രണ്ടിടത്തും ഞാൻ ഉണ്ടാകുന്ന എവിടെയാണ്? മനസ്സിൽ തന്നെ. മനസ്സിലാണ് ഞാൻ ഉണ്ടാകുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം. ഇനി സമാധിയിൽ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടായി, അഹം ബ്രഹ്മാസ്മി. എത്ര കാലം സമാധിയിലിരിക്കുക, അത്രയും കാലമേ ജ്ഞാനം ഉണ്ടാവും. സമാധിയിൽ നിന്ന് ഉണർന്നു വന്നാലോ പ്രപഞ്ചബോധം തന്നെ പ്രപഞ്ചത്തെ തന്നെ അറിയുന്നു. അയാൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്മരിക്കാൻ പറ്റും. എനിക്ക് കുറച്ചു മുമ്പ് ഒരു പ്രത്യേക അവസ്ഥയുണ്ടായി, അപ്പൊ എനിക്ക് ഞാൻ ബ്രഹ്മമാണെന്ന് ബോധമുണ്ടായി എന്ന് ശിഷ്യനോട് പറയാൻ പറ്റും. ശിഷ്യന്മാരോടൊക്കെ പറയാം, അങ്ങനെ സമാധിയിൽ ബോധമുണ്ടായി. സമാധി ബോധമുണ്ടായി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഇപ്പൊ ആ ബോധത്തെ സ്മരിക്കുന്നു എന്നാണ്. ഏതെങ്കിലും ഒരു അറിവ് മുമ്പുണ്ടായി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഇപ്പൊ അതിനെ ഓർക്കുന്നു. അല്ല, ഇപ്പൊ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ആണോ? ഇപ്പൊ ഉണ്ടായാൽ എന്ത് പറ്റും? പിന്നെ പറയാൻ പറ്റില്ല. വീണ്ടും സമാധിയിലോ? സമാധിയിലെ ജ്ഞാനമാണ് എങ്കിൽ അഹം ബ്രഹ്മാസ്മി. ഇപ്പൊ ഒരാൾ പറയണം എനിക്ക് സമാധിയിൽ ബോധം ഉണ്ടായിന്ന് അയാൾക്ക് പറയാൻ പറ്റുമോ? പറ്റും. ഇപ്പൊ സമാധി ബോധം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. കുറച്ചു മുമ്പ് സമാധിയിൽ എനിക്ക് ബോധമുണ്ടായി, ഇപ്പൊ സമാധി അല്ല. ഞാനിപ്പോ ഈ ഇരുന്ന് പറയുന്ന പോലെ പറയാൻ പറ്റും. ഇപ്പൊ സമാധിയില്ല, കുറച്ചു മുമ്പ് സമാധിയിൽ ആയിരുന്നു ഞാൻ. സമാധിയിൽ നിങ്ങോട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. സമാധിയിൽ എന്താണ് എനിക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ബോധം ഉണ്ടായത്? ഇപ്പോഴോ? ഇപ്പൊ ഞാനങ്ങനെ സ്മരിക്കുന്നു. സമാധിയിലെ ജ്ഞാനത്തെ ഒരാൾ എന്ത് ചെയ്യുന്നു? സ്മരിക്കുന്നു. ഇനി സമാധിയിലെ ജ്ഞാനം വേണമെങ്കിൽ എന്ത് വേണം? തിരിച്ച് സമാധി തന്നെ പോകേണ്ടി വരും. വേറെ വഴിയില്ല. ഇനി ഒരാൾ എപ്പോഴും സമാധിയിലെ ജ്ഞാനത്തെ തന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നിരിക്കട്ടെ. എന്നാലും സ്മരിക്കുന്നു എന്ന് പറയുമ്പോ എന്താണ് അത്? അനുഭവത്തിൽ നിന്ന് വേറെയാണ്. സ്മൃതി വേറെ, അനുഭവം വേറെ. മുമ്പ് അനുഭവിച്ചതിനാണ് സ്മരിക്കുന്നത്. രണ്ടും രണ്ടാണ്. അനുഭവിക്കുകയാണെങ്കിൽ അത് സ്മൃതിയാണ്. പക്ഷെ അനുഭവം എവിടെ സംഭവിക്കൂ? സമാധിയിൽ. അപ്പൊ ജാഗ്രതത്തിലിരുന്ന് സ്മരിക്കാനേ പറ്റും സമാധിയിലെ ജ്ഞാനത്തെ. അപ്പൊ സമാധിയിലാണ് ജ്ഞാനമെങ്കിൽ ശരിക്കും അഹം ബ്രഹ്മാസ്മി. ഒരാൾക്കും ആ ജ്ഞാനം ജാഗ്രതത്തില് അനുഭവിക്കാൻ പറ്റത്തില്ല. പറ്റോ? ജാഗ്രത സ്മരിക്കാനേ പറ്റും. ഇന്നലെ നമ്മൾ അനുഭവിച്ച എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റും? പറ്റോ? സ്മരിക്കാനേ പറ്റും. അത് കടന്നുപോയി. കഴിഞ്ഞ കാര്യത്തെ നമുക്ക് സ്മരിക്കാനേ പറ്റും. ഇന്ന് അനുഭവിക്കണമെങ്കിൽ ഇന്നത്തെ കാര്യമായിരിക്കും, ഇന്നലത്തെ ആയിരിക്കില്ല. ഇന്നലത്തെ കാര്യത്തെ അനുഭവിച്ചതിന് ഇന്ന് സ്മരിക്കാനേ പറ്റും. അല്ല, ഞാൻ ഇന്ന് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്നലത്തെ അല്ല, പുതിയ സംഭവം വീണ്ടും അനുഭവിക്കുന്നു. അതുപോലെ സമാധിയിലാണ് ഒരാൾക്ക് അഹം ബ്രഹ്മാസ്മിന്റെ ഞാൻ ഉണ്ടാകുകയാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും ജാഗ്രതയിലെ അനുഭവം ഉണ്ടാകത്തു. അതിന്റെ സ്മരണ മാത്രമേ ഉണ്ടാകത്തു. ജാഗ്രതയിലാണ് ഒരാൾക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് നിശ്ചയം ഉണ്ടാകണമെങ്കിൽ എന്ത് സംഭവിക്കും? ജാഗ്രതയിൽ എപ്പോ വേണമെങ്കിലും അയാൾക്ക് സ്മരിക്കാനും പറ്റും. ജാഗ്രതയിൽ എപ്പോ വേണമെങ്കിലും നിശ്ചയം ഉണ്ടാവും. രണ്ട് സംഭവിക്കും. ജാഗ്രതയിൽ നമുക്ക് എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ, ഞാനിപ്പോ സൂര്യനെ കാണും, സൂര്യനാണ് എനിക്ക് ഉറപ്പുണ്ടാകും. കുറച്ചു കഴിഞ്ഞ് എനിക്ക് സ്മരിക്കാൻ പറ്റും. കുറച്ചു മുമ്പ് ഞാൻ സൂര്യനെ കണ്ടുകൊണ്ടിരുന്നു. കുറച്ചു മുമ്പ് എനിക്കുണ്ടാകും ഞാൻ സൂര്യന്റെ ജ്ഞാനമാണ്. സ്മരണയുണ്ടാകും. വീണ്ടും ജാഗ്രതയിൽ എനിക്ക് വീണ്ടും അവസരമുണ്ട് എന്തിന്? സൂര്യനാണത് എന്ന് നിശ്ചയിക്കും. സമാധിയിലെ ജ്ഞാനാണെങ്കിൽ ജാഗ്രതയിൽ സ്മരിക്കാനും കഴിയും. ജാഗ്രതയിലെ നിശ്ചയമാണെങ്കിൽ സ്മരിക്കാനും പറ്റും, നിശ്ചയിക്കാനും പറ്റും. പിന്നെ ജ്ഞാനം സമ്യജ്ഞാന പ്രക്രിയ എന്ന് പറയും. ജ്ഞാനം എന്ന് പറയുന്നത് രണ്ടും അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇനി എന്ത് ജ്ഞാനമാണോ ഉണ്ടാവുന്നതെന്ന് എനിക്കറിയത്തില്ല. സമാധിയാണോ ഉണ്ടാകാൻ പോകുന്നത്? സമ്യജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം അപരോക്ഷമാണ്. ജ്ഞാനത്തിന് പരോക്ഷമായിരിക്കാൻ പറ്റില്ല. അതെന്ത് ചെയ്യുന്നു? അജ്ഞാന സംശയ വിവരങ്ങളെ നീക്കുന്നു. അങ്ങനെ പറയുന്നു. അപ്പൊ പരോക്ഷം അപരോക്ഷം എന്ന് പറയുന്നതിന് എന്താ വ്യത്യാസം? ഇവിടെയും പറയുന്നു അജ്ഞാന സംശയവിവരങ്ങളുണ്ട്, അത് മാറണം. അപ്പൊ അത് മാറുന്ന അപരോക്ഷവും മാറാതിരിക്കുന്ന പരോക്ഷമായിക്കൂടി? ആദിത്യന്റെ പ്രകാശം കൊണ്ടൊരു വസ്തുവിനെ കാണും, ടോർച്ച് കൊണ്ട് കാണും, മെഴുകരി കൊണ്ട് കാണും, ഇതിനൊക്കെ എന്താ വ്യത്യാസമുള്ളത്? വ്യക്തത കുറവ് വരും. അപ്പൊ ആദിത്യനെ കൊണ്ട് കാണുന്നത് അപരോക്ഷവും മുഴുവരെ കൊണ്ട് വരുന്നത് കാണുന്നത് പരോക്ഷമായി കൂടി. പരോക്ഷം എന്ന് വെച്ചാൽ വ്യക്തം. ഇപ്പൊ സ്വർഗത്തെ കുറിച്ച് കേട്ടറിഞ്ഞ് സ്വർഗത്ത് പോയി കണ്ടറിഞ്ഞു, അപ്പൊ അത് അവ്യക്തമായിട്ടുള്ള ജ്ഞാനമാണ്. സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണും. അപ്പൊ സ്വർഗത്തെ പോയി കാണുന്നത് ആദിത്യനെ സഹായത്തോടുകൂടി അറിയുന്നത്, കേട്ടറിയുന്നത് മെഴുകരി വെളിച്ചം കൊണ്ട് അറിയുന്നത് പോലെയുമാണ്. അപ്പോ അറിവിലെന്തായാലും പരോക്ഷം അപരോക്ഷമൊന്നും വ്യത്യാസം വരും എന്ന് പറഞ്ഞാലോ? ആദിത്യന്റെ വെളിച്ചമാണെങ്കിലും മെഴുകരിയുടെ വെളിച്ചമാണെങ്കിലും എന്താണ്? വെളിച്ചം തന്നെ. പിന്നെ വ്യത്യാസം എന്താ രണ്ടിടത്തും ഉള്ളത്? വ്യത്യാസം എന്താ ഉള്ളത്? സ്ട്രോങ്. സ്ട്രോങ് എന്ന് പറഞ്ഞാ എന്താ? അതായത് ആദിത്യന്റെ വെളിച്ചം എന്ന് പറയുമ്പോ അവിടെ ഇരുട്ട് ലേശമില്ല. ടോർച്ചിന്റെ വെളിച്ചമാകുമ്പോ എന്ത് വരുന്നു? അവിടെ കുറച്ചുകൂടെ ഇരുട്ട്, രാത്രിയാണല്ലോ ടോർച്ച് അടിക്കുന്നത്. മെഴുകരിയുടെ വെളിച്ചം എന്ന് പറയുമ്പം ഇരുട്ട് കൂടുതലാണ്. അല്ലേ, മൂന്നിടത്തും ഇരിക്കുന്ന എന്താണ്? വെളിച്ചം തന്നെ. വെളിച്ചം എന്നുള്ളതിന് മാറ്റമില്ല, ഇരുട്ടിലാണ് മാറ്റം വരുന്നത്. വെളിച്ചത്തിലല്ല മാറ്റം വരുന്നു, ഇരുട്ടിലാണ് മാറ്റം വരുന്നത്. കാരണം നമുക്ക് വസ്തുവിനെ ശരിയായി കാണുന്നതിന് തടസ്സം നിൽക്കുന്ന എന്താ? ഒരു വെളിച്ചമല്ലെന്ന് വെച്ചോളൂ. ഇവിടെ ഇപ്പം മേശയിരിക്കുന്നു, ഇത് കാണുന്നതിന് തടസ്സം നിൽക്കുന്ന എന്താണ്? വെളിച്ചമാണോ ഇരുട്ടാണ്? അതേ വെളിച്ചം, ഇരുട്ടാണ്. വെളിച്ചമല്ല തടസ്സം നിൽക്കുന്നു. കുറ്റാക്കുറ്റിരുട്ട്. ഇരുട്ടപ്പോഴും എന്ത് ചെയ്യും? വസ്തുവിന്റെ പ്രകാശിപ്പിക്കുന്നതിന് അത് തടസ്സമായി. തടസ്സം എന്ന് വെച്ചാൽ അത് കയറി കുറുകെ നിൽക്കുകയല്ല, പിന്നെ എന്താണ്? വെളിച്ചം കുറയുമ്പം ഇരുട്ട് കൂടുതലായിരിക്കും. വെളിച്ചം കൂടുമ്പം ഇരുട്ട് പറയും. അതനുസരിച്ച് വസ്തുവിന്റെ പ്രത്യക്ഷ ജ്ഞാനത്തിനും വ്യത്യാസം വരും എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വെളിച്ചം ഉള്ളിടത്ത് തന്നെ ഇരുട്ടും വരാം. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ എന്ത് വരാം? അജ്ഞാന സംശയവീര്യങ്ങളും വരാം ആണ് നമ്മൾ പറയുന്നത്. കേട്ട് മനസ്സിലായി, പക്ഷെ വ്യക്തമായി ഉറപ്പ് വന്നില്ല, കുറച്ചുകൂടി തെളിയാനുണ്ട് എന്നൊക്കെ പ്രയറിന്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണോ ഒരു വിഷയത്തെ അറിയുമ്പോൾ അറിയുന്നതിനോടൊപ്പം തന്നെ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയവിവരങ്ങളും നിലനിൽക്കും. സാധാരണ അങ്ങനെയാണ്. അത് നമുക്ക് ഒരു കാര്യം പലതവണ പഠിക്കേണ്ടി വരുന്നു. ഓരോ തവണ പഠിക്കുമ്പോഴും എന്ത് ചെയ്യുന്നു? അജ്ഞാന സംശയവിവരങ്ങൾ കുറഞ്ഞു വരും, ചിലർക്ക് കൂടിയും വരും. വ്യക്തമായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പൊ അറിയുന്നിടത്ത് തന്നെ എന്തുണ്ട്? അറിവില്ലായ്മയും ഉണ്ട്. അറിവില്ലായ്മ കുറയുന്നതിനനുസരിച്ച് ആണ് അറിവ് ദൃഢമാകുന്നത്. അതിനാണ് നിശ്ചയം, ദൃഢബോധം എന്ന് പറയുന്നത്. അപ്പൊ ഒരു വിഷയത്തെ നമ്മൾ അറിയാൻ വേണ്ടിട്ട് കേട്ടു, ചിലപ്പോ കേട്ടു മനസ്സിലായെന്ന് ചോദിച്ചാൽ മനസ്സിലായി. കേൾക്കുമ്പം തന്നെ ചിലപ്പോൾ മനസ്സിലാവും. കേൾക്കുമ്പം തന്നെ നിശ്ചയ രൂപത്തിലുള്ള അറിവുണ്ടാകും. അതുണ്ടായില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനും കൂടി ചിന്തിക്കും, വിചാരം ചെയ്യും, മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. നിശ്ചയ രൂപത്തിലെത്താനുള്ള ശ്രമമാണ് വിചാരം. അങ്ങനെ വിചാരം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരുന്നു? ക്രമേണ അജ്ഞാന സംശയവിര്യങ്ങൾ മാറി മാറി മാറി അതിൻ്റെതാണെന്ന് വ്യക്തമായ ജ്ഞാനം ഉണ്ടാകുന്നു. ജ്ഞാനം ഒന്ന് തന്നെ. ജ്ഞാനം എന്ന് പറയുന്നത് വെളിച്ചം ഒന്ന് തന്നെ, പക്ഷെ ഇരുട്ട് മാറി മാറി വരുന്നു. ഇരുട്ട് മാറി മാറി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം, തിരിച്ചും പറയാം, എന്താ വെളിച്ചം കൂടി കൂടി വരുന്നു അല്ലേ? രണ്ടും പറഞ്ഞ ഒന്ന് തന്നെ, വെളിച്ചം കൂടി കൂടി വരുന്നു എന്നോ അല്ലെങ്കിൽ ഇരുട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നോ പറഞ്ഞ ഒന്ന് തന്നെ. സൂര്യന്റെ വെളിച്ചം വളരെ കൂടുതലാണ്, അതുകൊണ്ട് അവിടെ ഇരുട്ട് തീരെ കുറവ്, അല്ലെങ്കിൽ നമുക്കില്ല എന്ന് പറയാം. വെളിച്ചം ഒന്നു തന്നെയാണ്, അതിന്റെ ഏറ്റക്കുറച്ചിൽ. ഏറ്റക്കുറച്ചിലെന്ന് പറയുന്ന നമ്മുടെ അനുഭവത്തിൽ എന്താണോ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് അത് മാറുന്നതനുസരിച്ചിട്ടാണ്. അവരിവിടെ എന്ത് ചെയ്യുന്നു? ബുദ്ധിക്കും നിശ്ചയിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന അജ്ഞാന സംശയവിര്യങ്ങൾ മാറുന്നതനുസരിച്ച് ഏത് വിഷയത്തെ സംബന്ധിച്ചാലും നിശ്ചയമുണ്ടാകും. ബ്രഹ്മത്തിന്റെ കാര്യത്തിലാണെങ്കിലോ മറ്റു വിഷയങ്ങളെ പോലെ അല്ല. അതിന്റെ പ്രത്യേകത എന്താണ്? ആർക്കാണ് ബ്രഹ്മത്തെ കുറിച്ച് അറിയേണ്ടത്? അവനവനാണ് ബ്രഹ്മമെന്ന് ബോധിപ്പിക്കുന്നു, മറ്റേതെങ്കിലും ഒരു വസ്തുവിനല്ല. അറിയുന്നവൻ, അറിയേണ്ടവൻ, അറിയാൻ ശ്രമിക്കുന്നവൻ അവനെ തന്നെയാണ് എന്ത് പറയുന്നത്? അവന്റെ അഹം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ അവനെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത ഒരു വസ്തുവല്ല, തന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ട്. എല്ലാവർക്കും അവരവരെ അറിയാം. അപ്പോ പുതിയൊരു കാര്യമുണ്ട്. പിന്നെന്താ ഉപദേശം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? തന്നെ സംബന്ധിച്ച് ഉള്ള തന്നെ തന്നെ അറിയുന്നുണ്ട്. അതിലൂടെ അജ്ഞാന സംശയകര്യങ്ങളെ മാറ്റുന്നു. എന്നുവെച്ചാൽ താൻ എപ്പോഴും വെളിച്ചമായി തന്നെ ഇരിക്കുന്നു, അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു, ഒരിക്കലും തനിക്ക് താൻ പരോക്ഷമായിരിക്കുന്നു. ഞാനെന്നുള്ള ബോധം ഒരാൾക്കില്ലാതെ വരുന്നില്ല. ആ ബോധം ഉള്ളപ്പോഴാണ് അയാള് അഹം ബ്രഹ്മാസ്മി എന്ന് മനസ്സിലാവും. അപ്പൊ അവിടെ എന്തു വരുന്നു? പക്ഷെ തന്നെ സംബന്ധിച്ച് പല വിപരീയമുണ്ട്. ഞാൻ ശരീരമാണ്, അതൊരു വിപരീയമാണ്. ഇങ്ങനെ പലതരത്തിൽ എന്താണ് ഈ ബ്രഹ്മം, താൻ ബ്രഹ്മമാണോ, അങ്ങനെ അജ്ഞാന സംശയ വിപരീയങ്ങളെല്ലാം ഉണ്ടാവും. ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? ഒരാള് ഉപദേശം കൊണ്ട് മാറ്റുന്നു. അപ്പൊ അവന് ബോധം വരുന്നു. അജ്ഞാന സംശയ വിപര്യങ്ങൾ മാറി തന്നെ സംബന്ധിച്ചോളൂ. തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് നിശ്ചയാത്മകമായ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ജ്ഞാനം എന്താണോ, താൻ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും താൻ തനിക്ക് അപരോക്ഷമായി തന്നെ തനിക്ക് താൻ അജ്ഞാതമായി ഇരിക്കുന്നില്ല. തന്നെ സംബന്ധിച്ച് തനിക്ക് പല അജ്ഞാനം ഉണ്ടാകും, പക്ഷെ താൻ തനിക്ക് സ്വയം അജ്ഞനായിരിക്കുന്നില്ല. ഞാൻ അജ്ഞനാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് അറിവില്ലെന്നാണ്, ഞാനെന്നുള്ള ബോധമില്ലെന്നാണ്. അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ശരിക്കും എനിക്കറിയില്ല, അങ്ങനെയും പറയാം. അവിടെയും ഞാനെന്നുള്ള ബോധമുണ്ട്. അതുകൊണ്ട് താൻ എനിക്ക് താൻ എപ്പോഴും അങ്ങനെയായിരിക്കുന്നു, അപരോക്ഷമായിരിക്കുന്നു. അവിടെ ഉപദേശം കൊണ്ട് എന്തുവരുന്നു? അജ്ഞാന സംശയങ്ങൾ മാറുന്നു. ഇപ്പൊ താൻ അജ്ഞനായിരിക്കുന്ന ഇപ്പോ ജാഗ്രത, ഉപദേശം ഇപ്പൊ സംഭവിക്കുന്നു ജാഗ്രത, തന്റെ നിശ്ചയം എങ്ങനെ സംഭവിക്കുന്നു ജാഗ്രത. അപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഞാൻ എവിടെ ഉണ്ടാകും? അവിടെ എന്തിന് ഉപദേശത്തിന്റെ ആവശ്യം എന്തെന്നുള്ള മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് താൻ തനിക്ക് സ്വയം അപരോക്ഷമായിരിക്കണെങ്കിൽ പിന്നെ എന്താണ് ഉപദേശം? അത് ഉപദേശം കൊണ്ട് സംഭവിക്കുന്നു. അതിന്റെ ആവശ്യം എന്തെന്ന്? ഉപദേശം കൊണ്ട് അതെല്ലാം മാറും. താൻ സ്വയം അപരോക്ഷമായിരിക്കും, പിന്നെ ഉപദേശം വേണം. മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സമാധിയിലായാലും ശരി, ജാഗ്രതയിലായാലും ശരി, ഇവിടെ അറിയേണ്ട എന്തിനെ കുറിച്ച്? അഹം ബ്രഹ്മാസ്മി എന്നാൽ എന്താണ്? അതാണ് അറിയുന്നത്.